പറയാൻ പറ്റില്ലല്ലോ ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് ശ്രുതി പറയുന്നു. പക്ഷെ ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ കർമ്മത്തിൽ വിരോധം വരും. കാരണം ഒരു കർമ്മത്തിൽ ഒരു ദേവതയ്ക്ക് ഒരു കർമ്മത്തിൽ അവിശ്വസീകരിക്കാം. പക്ഷെ ഒരേ സമയം പല കർമ്മങ്ങൾ നടക്കുമ്പോഴോ പറയുന്നത് ദോഷമില്ല, അവർ പല ശരീരം സ്വീകരിക്കും. ദേവതകൾ ആജാനസിദ്ധന്മാരാണ്. കിമു വക്തവ്യം ആജാനസിദ്ധാനാം ദേവാനം. ഒരു പല രൂപങ്ങളെ സ്വീകരിച്ച് അന്തർധാനം തുടങ്ങിയ സിദ്ധികളുള്ളതുകൊണ്ട് അവർക്ക് അതിനൊന്നും പ്രയാസമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വരുമ്പോൾ വരുന്ന ദോഷമാണ് അടുത്ത് പറഞ്ഞത്, ശബ്ദേത് വിരോധ പ്രസിദ്ധി. ശ്രുതിയുടെ പ്രാമാണ്യം അതിന് വിരോധം വരും. എന്തുകൊണ്ട്? ചിന്തിക്കുന്നത് പൂർവമീമാംസയുടെ നിയമങ്ങളനുസരിച്ചാണ്. പൂർവമീമാംസയിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ പാദത്തിലാണ് ഔത്പത്തിക അധികരണം. തുടക്കത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ശബ്ദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം ദൗത്പത്തികമാണെന്നാണ് അവിടെ സമർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ അത് അനാദിയാണ്, നിത്യമാണ്. അപ്പം ദേവതകൾക്ക് ശരീരത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിനും അർത്ഥവുമായിട്ടുള്ള സംബന്ധം നിത്യമല്ല എന്ന് പറയേണ്ടി വരും. അതിവിടെ പറയുന്നത് നിത്യസ്യ ശബ്ദസ്യ നിത്യേനാർത്ഥേന നിത്യ സംബന്ധേ പ്രതീയമാനേ യത് വൈദിക ശബ്ദേ പ്രാമാണ്യസ്ഥിതം തസ്യ വിരോധസ്യ. ശബ്ദം നിത്യമാണ്, ശബ്ദത്തിന്റെ അർത്ഥം നിത്യമാണ്, ശബ്ദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം നിത്യമാണ്. അങ്ങനെ വന്നാലേ വൈദികമായ ശബ്ദത്തിന് സ്വതപ്രാമാണി ശ്രദ്ധിക്കത്തുള്ളൂ, അതിന് വിരോധം വരും. സ്വതപ്രാമാണി എന്ന് പറയുന്നത് എന്താണ്? ശ്രുതി അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മറ്റ് പ്രമാണങ്ങളെയൊന്നും ആശ്രയിക്കുന്നില്ല. മറ്റെന്തെങ്കിലും പ്രമാണത്തെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരത പ്രമാണം. പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷ ഒരു പ്രമാണമാണ്, അനുമാനം മറ്റൊരു പ്രമാണമാണ്, ശബ്ദം മറ്റൊരു പ്രമാണമാണ്. ലോകത്തിലങ്ങനെ തന്നെ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ പറയുന്നത് പുസ്തകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയുന്നുകൊണ്ട് മാത്രമല്ല അയാൾ ഉടനെ അത് നോക്കി കണ്ണുകൊണ്ട് ഇത് പുസ്തകം തന്നെ എന്ന് ബോധ്യപ്പെടുന്നു. അപ്പം ശബ്ദത്തിന് സഹായകമായി പ്രത്യക്ഷത്തെ കൂടെ സ്വീകരിക്കുന്നു. ലൗകികമായ എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ശബ്ദത്തിലൂടെ ബോധിക്കുന്ന ഒരു കാര്യം പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ ഉറപ്പുവരുത്താം. ശ്രുതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ പറയുന്ന എല്ലാ അലൗകികമായ അതീന്ദ്രിയമായ കാര്യങ്ങളാണ്. ദേവന്മാരെ കുറിച്ച് പറഞ്ഞു, ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞു. ഔത്പത്തികാധികരണത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന എന്താണ്? തസ്യജ്ഞാന ഉപദേശ. ഇവിടെ പറയുന്നത് വേദം എന്താണ് ഉപദേശിക്കുന്നത്? യാഗം ചെയ്യുന്നു, സ്വർഗം കിട്ടുന്നു. യാഗത്തിൽ നിന്ന് എങ്ങനെ സ്വർഗം കിട്ടും? ഇവിടെ ചെയ്യുന്ന യാഗവും മരണശേഷം പ്രാപിക്കുന്ന സ്വർഗവും ഇതിന് രണ്ടിനും ഇടയിൽ ഒരു സാധനമാണ്. അതാണ് അധിഷ്ഠം. തസ്യജ്ഞാനം, ആ അധിഷ്ഠത്തിന്റെ ജ്ഞാനമാണ് ഉപദേശത്തിലൂടെ വേദത്തിലൂടെ ഒരാൾക്കുണ്ടാകുന്നത്. ഈ അധിഷ്ഠം എന്ന് പറയുന്നത് എന്താ? ഒരു അതീന്ദ്രിയമായ ഒരു വസ്തുവാണ്. അത് യാഗത്തിൽ നിന്നുണ്ടാകുന്നു, സ്വർഗത്തിന് കാരണമായി തീരുന്നു. അങ്ങനെ അതീന്ദ്രിയമായ വസ്തുക്കളെ ശ്രുതിയിൽ നിന്നല്ലാതെ മറ്റൊരു പ്രമാണത്തിലൂടെ അറിയാൻ പറ്റത്തില്ല, പ്രത്യക്ഷമായി കാണാൻ പറ്റത്തില്ല, അനുമാനത്തിലൂടെ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് തസ്യജ്ഞാന ഉപദേശം. അധിഷ്ഠത്തിന്റെ ജ്ഞാനമാണ് ശ്രുതിയിലൂടെ ഒരാൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ശ്രുതി സ്വതപ്രമാണമാണ്. പക്ഷെ ഇവിടെ ദേവന്മാർക്ക് ശരീരത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ദോഷം വരും. എങ്ങനെയെന്ന് വിശദീകരിക്കും. ദോഷം വരും എന്ന് പറയുമ്പോൾ പറയുന്നു, നായം അസ്ഥി വിരോധ, അങ്ങനെ വിരോധമൊന്നും വരത്തില്ല. കസ്മത്, എന്തുകൊണ്ട്? അധഃ പ്രഭവ, സൂത്രത്തെ വ്യാഖ്യാനിക്കുന്നു. അത ഏവഹി വൈദിക ശബ്ദ ദേവാദികം ജഗത് പ്രഭവതി, ദേവന്മാരെ തുടങ്ങി ജഗത്തെല്ലാം ഉണ്ടാകുന്നത് ശ്രുതിയിൽ നിന്നാണ്. ശ്രുതി കാരണം, വൈദിക ശബ്ദം എന്ന് പറയുന്നത് ശ്രുതി, ശ്രുതിയിൽ നിന്നാണ്. ദേവന്മാർ മാത്രമല്ല, ഈ ജഗത്തല്ല ഉണ്ടാകുന്നത് ശ്രുതിയിൽ നിന്നാണ് എന്നാണ്. ശബ്ദത്തിൽ നിന്നാണ് ലോകം ഉണ്ടാകുന്നതെന്നാണ്. അവിടെ ചോദിക്കുന്നു പൂർവക്ഷി, നനു ജന്മാദ്യസ്യതഃ ഇത്യത്ര ബ്രഹ്മപ്രഭവത്വം ജഗതോവതാരം കഥമിഹ ശബ്ദപ്രഭവത്വം വെച്ചത്. നിങ്ങൾ തന്നെ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ബ്രഹ്മസൂത്രത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തിലെ രണ്ടാമത്തെ സൂത്രം, ജന്മാദ്യസ്യത. ഈ ജഗത്തിന്റെ ജന്മം ബ്രഹ്മത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് ശ്രുതിയിൽ നിന്നാണ്. അത് രണ്ടും എങ്ങനെ ശരിയാകും? പിന്നെ സർവത്ര ചർച്ച ചെയ്യുന്നത് എന്താണ്? ലോക ജന്മത്തിന്റെ സൃഷ്ടി, സ്ഥിതി, പ്രളയം എല്ലാം ബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ പറയുന്നു ശ്രുതിയെ ആശ്രയിച്ചിട്ടാണെന്ന് ഇപ്പൊ പറയുന്നു, ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുമെന്നാണ്? എന്നു ജന്മാദ്യസേതഹൈത്യത്ര ബ്രഹ്മപ്രഭവത്വം ജഗത്ത് അവതാരിതം, ബ്രഹ്മത്തിൽ നിന്നാണ് ജഗത്തുണ്ടായതെന്ന് അവിടെ നിർണയിച്ചു. കഥമിക ശബ്ദപ്രഭവത്വം വെച്ചത്, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ശബ്ദത്തിൽ നിന്ന് ലോകം ഉണ്ടായെന്ന് പറയുന്നത്? ശബ്ദം എന്ന് വെച്ചാൽ ശ്രുതി. അപിച യദി നാമ വൈദിക ശബ്ദാദസ്യ പ്രഭു അഭ്യുഗത കഥം ഏതാവത വിരോധ ശബ്ദേ പരിഹൃത യവത വസവോ രുദ്ര ആദിത്യ വിശ്വദേവ മരുത വിത്യേ അർത്ഥ അനിത്യ ഏവ ഉത്പത്തിമത്വ. അത് മാത്രമല്ല, വേറെയും ദോഷമുണ്ട്. അപിച്ച മാത്രമല്ല, കൂടാതെ ഇതി നമ്മ വൈദിക ശബ്ദാദസ്യ പ്രഭു അഭ്യുഗമത, ഈ ലോകത്തിന്റെ ഉത്പത്തി വൈദിക ശബ്ദത്തിൽ നിന്നാണ്, ശ്രുതിയിൽ നിന്നാണെന്ന് വന്നു കഴിഞ്ഞാൽ വേറെയും ദോഷമുണ്ട്. കഥമേതാമത വിരോധ ശബ്ദ പരിഹൃത, വിരോധങ്ങൾ എങ്ങനെ പരിഹരിക്കും? എന്തുകൊണ്ട് യവത ബസവ രുദ്ര ആദിത്യ വിശു ദേവ മരുത, ഇതൊക്കെയുള്ള ദേവതകൾ ശ്രുതിയിൽ പറയുന്ന ദേവതകൾ എവരൊക്കെയാണ്? വസുക്കൾ, രുദ്രന്മാര്, ആദിത്യന്മാര്, വിശ്വദേവ മരുത്ത്, ഇവരെല്ലാം എന്താണ്? ഇതെല്ലാം അനിത്യായ ഉത്പത്തിമത്വ, ഇതെല്ലാം ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായി എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ദേവതകളെല്ലാം അനിത്യങ്ങളാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? ഉത്പത്തിയുണ്ട് ഇതിനപ്പോ അനിത്യമായി. അതുകൊണ്ടെന്താ? തത് അനിത്യത്വേച തദ്വാചനാം വൈദികാനാം പസ്വാദി ശബ്ദാനാം അനിത്യത്വം കേന വാചിയത്. ശ്രുതിയെ നിങ്ങൾ നിത്യമെന്നാ പറയുന്നു. ശ്രുതി പറയുന്ന ഈ ദേവതകളെല്ലാം അനിത്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ ദേവതകളെ കുറിച്ച് പറയുന്ന ശബ്ദവും അനിത്യമാണെന്ന് പറയേണ്ടി വരും. വേദം നിത്യമല്ലാതാകും, ശബ്ദാർത്ഥ സംബന്ധം നിത്യമല്ലാതാകും എന്നാണ്. തദ്നിത്യത്തെ ഈ ദേവതകൾ അനിത്യമാണെന്ന് വന്നാൽ തദ്വാചനാം വൈദികാനാം വസ്വാദി ശബ്ദാനാം അവയെക്കുറിച്ച് പറയുന്ന വൈദികമായ ശബ്ദങ്ങൾ ഇതെല്ലാം അനിത്യമാണെന്ന് വരും. അതിനെ ആർക്ക് ഒഴിവാക്കാൻ കഴിയും? അതെങ്ങനെ? അർത്ഥം അനിത്യമായി കഴിഞ്ഞാൽ ശബ്ദം എങ്ങനെ അനിത്യമാകും? ശബ്ദത്തിന്റെ അർത്ഥം അനിത്യമായാൽ ശബ്ദം അനിത്യമാകും. ഇങ്ങനെ അത് പറയുന്നു, പ്രസിദ്ധം ഹി ലോകേ ദേവദത്തസ്യ പുത്ര ഉത്പന്നി യജ്ഞദത്ത ഇതി തസ്യ നാമക്രിയതേതി. ദേവദത്തൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ഒരു പുത്രനുണ്ടായി. പുത്രനുണ്ടായി എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല, അപ്പൊ പുത്രൻ അനിത്യനാണ്. ഞാൻ അവനൊരു പേര് കൊടുത്തു യജ്ഞദത്തൻ, ആ പേരും അനിത്യമായി. പേരും നിത്യം എന്ന് പറയാൻ പറ്റുമോ? കാരണം പുത്രൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആ പേരുണ്ടായിരുന്നില്ല. പുത്രൻ ഉണ്ടായതിനു ശേഷമാണ് ആ പേര് വന്നത്. എങ്ങനെയാണോ പുത്രൻ ഉത്പത്തിയുള്ളതുകൊണ്ട് അനിത്യമായത്, അതുപോലെ ആ പുത്രന് കൊടുത്ത പേരും ഉത്പത്തിയുള്ളതുകൊണ്ട് അനിത്യമാകും. അതുപോലെ വസു തുടങ്ങിയ ദേവതകൾക്ക് ഉത്പത്തി ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവരനിത്യമായി. അവയ്ക്ക് പറയുന്ന വൈദികമായ ശബ്ദങ്ങളും അനിത്യമെന്ന് പറയേണ്ടി വരും. വേദം നിത്യമല്ലാതാകും എന്ന് യുക്തിയുക്തമായി പൂർവക്ഷി പറയുകയാണ്. പ്രസിദ്ധം ഹി ലോകേ ദേവദത്തസ്യ പുത്ര ഉത്പന്നെ, ദേവദത്തിന് പുത്രനുണ്ടായി. യജ്ഞദത്ത നാമക്രിയതേതി യജ്ഞദത്തനാണ് പേര് കൊടുക്കുന്നു. രണ്ടു അനിത്യമാവും തസ്മാൻ വിരോധേവ ശബ്ദ ഇതി ചെയ്ത ശബ്ദം നിത്യമാണെന്നുള്ളതിന് വിരോധം വരും, ശബ്ദം അനിത്യമാണെന്ന് വരും പറയുന്നു. നാ അത് ശരിയില്ല. എന്തുകൊണ്ട്? ഗവാദി ശബ്ദാർത്ഥ സംബന്ധ നിത്യത്വ ദർശന തുടങ്ങിയ ശബ്ദങ്ങളും അവയുടെ അർത്ഥവുമായിട്ടുള്ള ബന്ധം നിത്യമാണ്. ഗോ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വിഷയമായിരിക്കുന്ന അല്ലെങ്കിൽ അർത്ഥമായിരിക്കുന്ന ആ വസ്തു ഉണ്ടാകുന്നു നശിക്കുന്നുമാണ്. പക്ഷെ ശബ്ദവും ആ വിഷയവുമായിട്ടുള്ള സംബന്ധം നിത്യമാണ്. ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. എങ്ങനെ? നഹി ഗവാദി വ്യക്തിനാം ഉപത്തിമത്വ തദാകൃതിനാം അഭി ഉത്പത്തിമത്വ സ്യാത് പറയുന്നു. ഗോ തുടങ്ങിയ വ്യക്തികൾക്ക് ഉത്പത്തിയുണ്ട്, അതെല്ലാം ഉണ്ടാകുന്നതാണ്. പക്ഷെ അതിലുള്ള ജാതി അതുപോലെ ഉത്പന്നമാകുന്നതല്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഒരു വ്യക്തിയെ ഗ്രഹിക്കുമ്പോൾ ഏത് വ്യക്തിയായാലും ശരി, ഏത് വസ്തുവിനായാലും ശരി, ഒരു വ്യക്തിയെ ഈ വ്യക്തി ഇന്നതാണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തികളെ ഗ്രഹിക്കുന്നതിന് കാരണമായി ഇരിക്കുന്ന ആ വ്യക്തികളുടെ ആകൃതിയാണ്. ഒരിക്കൽ ഇത് പശുവാണ് എന്ന് മനസ്സിലാക്കി, പിന്നീട് കാണുന്ന മാത്രയിൽ തന്നെ പോയി ഇത് പശുവാണെന്ന് ധരിക്കുന്നത് മുമ്പ് കണ്ട ആ വ്യക്തിയിലുള്ള ആകൃതിയും ഇപ്പോൾ കാണുന്ന ഈ വ്യക്തിയിലുള്ള ആകൃതിയും സമാനമായതുകൊണ്ടാണ്. ആദ്യം അത് മനസ്സിലാക്കുന്നതിന് ചിലപ്പോൾ കുറച്ച് സമയമെടുത്തെന്നിരിക്കും. ഒരു കുട്ടി ഇത് പശുവാണെന്ന് തിരിച്ചറിയുന്നതിന് കുറേ സമയമെടുക്കും, പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷെ ഒരിക്കൽ ഇത് പശുവാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എപ്പോ പശുവിനെ കണ്ടാലും പശുവിന്റെ ശബ്ദം കേട്ടാലും പശുവാണെന്ന് ബോധം ഉണ്ടാകുന്നതിന് കാരണം വ്യക്തിയല്ല, ജാതിയാണ്. എന്തുകൊണ്ട്? വ്യക്തി എപ്പോഴും വേറെ വേറെയാണ്. ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യന് വ്യത്യാസം ഉണ്ടാകും പലതരത്തിലും. പക്ഷേ രണ്ട് മനുഷ്യരിൽ പൊതുവായിരിക്കുന്ന ഒന്നുണ്ട് ആകൃതി. അതുകൊണ്ടാണ് വ്യക്തികൾക്ക് പരസ്പരം ഭേദമുണ്ടെങ്കിലും ആദ്യം കാണുന്ന വ്യക്തിയല്ല രണ്ടാമത് കാണുന്നത്, രണ്ടാമത് കാണുന്ന വ്യക്തിയല്ല മൂന്നാമത് കാണുന്നത്, പക്ഷെ അവയിലിരിക്കുന്ന ആകൃതിക്ക് സമാനതയുള്ളതുകൊണ്ട്. ആകൃതിയാണ് ഗ്രഹിക്കുന്നത്. വ്യക്തിയെ ഗ്രഹിക്കുമ്പോൾ ആകൃതിയെ കൂടി ഗ്രഹിക്കുന്നു എന്നാണ്. അതിന് വൈയാകരണന്മാർ പറയും, എന്താണ് വ്യക്തിയെ ഗ്രഹിക്കുമ്പോൾ ജാതി വിശിഷ്ടമായ വ്യക്തിയാണ് ഗ്രഹിക്കുന്നത്, കേവല വ്യക്തിയല്ല. എന്നുവെച്ചാൽ ആകൃതിയോടുകൂടി ജാതിയോടുകൂടി വ്യക്തിയെ ഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരിക്കുന്നത് താർക്കികന്മാരാണ്. അവർ പറയുന്നത് ദ്രവ്യം ഗുണം കർമ്മം ഇതിലെല്ലാം ഒരു ജാതി ഉണ്ടെന്ന്. ദ്രവ്യഗുണ കർമ്മങ്ങളെല്ലാം ഗ്രഹിക്കുമ്പോൾ ആ വ്യക്തികളെ നമ്മൾ ജാതിയോടുകൂടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് എവിടെ മനുഷ്യനെ കണ്ടാലും ആ ഇത് മനുഷ്യനാണെന്ന് ഗ്രഹിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അവിടെ ആ വ്യക്തിയെ മാത്രമാണ്, എല്ലാ വ്യക്തികളിലും സമാനമായിരിക്കുന്ന ജാതിയെ കൂടെ ഗ്രഹിച്ചു. ഇത് എല്ലാ ദ്രവ്യങ്ങളിലും എല്ലാ ഗുണങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും ഉണ്ടെന്നാണ്. അത് മാത്രമല്ല അവർ പറയുന്നത്, വ്യക്തി നശിച്ചു, ഉത്പന്നമാകുന്നു, നശിക്കുന്നു, പശു നിത്യമുണ്ടല്ലോ, പക്ഷെ ആകൃതി നിത്യമാണ്, അത് നശിക്കുന്നില്ല. അതായത് പശു ഉണ്ടായി, നശിച്ചുപോയി, പക്ഷെ ആ പശുവിലുണ്ടായിരുന്ന അതേ ആകൃതി തന്നെ വേറൊരു പശുവിലും ഉണ്ടല്ലോ, അതുകൊണ്ടായി നശിച്ചു, അതേ ആകൃതി വേറൊരു പശുവിലും ഉണ്ട്. അപ്പോൾ ഈ ആകൃതി നശിക്കുന്നില്ലല്ലോ, കാരണം അത് ഇങ്ങനെ എല്ലാ പശുക്കളിലും അനുസ്യൂതമായിരിക്കുന്നു. ആകൃതി അവർ പറയുന്നു അത് ജാതിയാണ്. വൈയാകരണന്മാരും പറയും ആകൃതി ഗ്രഹണ ജാതി, ആകൃതിയിലൂടെ ജാതിയെ ഗ്രഹിക്കുന്നു. ഇവിടെ ആകൃതി തന്നെ ജാതി എന്ന് പറയുന്നു. അത് ഒരു പശു ഉണ്ടായി നശിച്ച്, അടുത്ത പശു ഉണ്ടായി നശിച്ച്, ഇങ്ങനെ പശുക്കളെല്ലാം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഉണ്ടാകാതെ നശിക്കാതെ സ്ഥായിയായി നിൽക്കുന്നു. അതുകൊണ്ട് അത് നിത്യമാണ്. അപ്പൊ ശബ്ദത്തിലൂടെ ഗ്രഹിക്കുന്ന ആകൃതിയാണ്, വ്യക്തിയല്ല. അത് നിത്യവുമാണ്. അപ്പൊ ശബ്ദവും നിത്യമായ ആകൃതിയും തമ്മിലുള്ള ബന്ധവും നിത്യമാണ്. അതുകൊണ്ട് ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ് എന്നാണ്. ഗവാദി ശബ്ദാർത്ഥ സംബന്ധ നിത്യത്വ ദർശന ആണ് പറയുന്നത്. ഗവ് തുടങ്ങിയ ശബ്ദങ്ങളും അവയുടെ അർത്ഥവും തമ്മിലുള്ള ബന്ധം നിത്യമാണ്. എങ്ങനെ? അഹി ഗവാദി വ്യക്തിനാം ഉത്പത്തിമുത്തി തദാകൃതിനാം ഉത്പത്തിമത്വം സ്യാത്. ഗോ തുടങ്ങിയ വ്യക്തികൾ ഉണ്ടാകുന്നു, നശിക്കുന്നു, പക്ഷേ ഇവയിലെല്ലാം അനുസ്യൂതമായിരിക്കുന്ന ആകൃതി അല്ലെങ്കിൽ ജാതിക്ക് ഉത്പത്തിയില്ല, നിത്യമാണ്. അതുകൊണ്ട് ഗോ എന്ന് പറയുന്ന ശബ്ദത്തിന് ബന്ധം ജാതിയോടാണ് അല്ലെങ്കിൽ ആകൃതിയോടാണ്, വ്യക്തിയോടല്ല. അതുകൊണ്ട് ഒരു തവണ ഗോ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾ ഗ്രഹിക്കുന്നത് എന്താണ്? ആ ഗോത്വ ജാതിയാണ്. ഗോ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിക്കോട്ടെ, നിശ്ചോട്ടെ, ഗോശബ്ദത്തിലൂടെ ആ ജാതിയെ ഗ്രഹിച്ചതുകൊണ്ട് പിന്നീട് എവിടെയെല്ലാം ഗോ എന്നുള്ള ശബ്ദത്തെ ഗ്രഹിച്ചാലും ആ ശബ്ദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിച്ചു. അർത്ഥം എന്ന് പറയുന്നത് ജാതിയാണ്. അതുകൊണ്ട് എപ്പോ ഗോ എന്നുള്ള ശബ്ദം കേട്ടാലും ആ ജാതിയെ ഗ്രഹിക്കാം, ഗോത്വ ജാതിയെ ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഗോവിനെ ഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഗോ വ്യക്തി അനിത്യമാണ്, ഗോത്വ ജാതി നിത്യമാണ്. ഇതിനെ സംബന്ധിച്ച് മീമാംസകർക്ക്, തർക്കീയന്മാർക്ക്, ഓരോരുത്തർക്കും, വൈയാകരണന്മാർക്കെല്ലാം അവരവരുടേതായ സിദ്ധാന്തങ്ങളുണ്ട്, വാദപ്രതിവാദങ്ങളുമുണ്ട്. ദ്രവ്യഗുണകർമ്മണാഹി വ്യക്തിയെ ഉത്പദ്യന്തേനാകത, തർക്കികന്മാരുടെ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നു. ഇവിടെ ഇനി തർക്കപാദത്തിൽ വരുമ്പോൾ തർക്കികന്മാരുടെ സിദ്ധാന്തവും അതിൻ്റെ നിഷേധമെല്ലാം വരും. തർക്കികന്മാർ പറയുന്ന മൂന്ന് മുഖ്യമായ പദാർത്ഥങ്ങൾ ദ്രവ്യം, ഗുണം, കർമ്മം. അതുകൂടാതെ അവർ സാമാന്യം, വിശേഷം, സമവായം, അഭാവം എന്നിങ്ങനെ പദാർത്ഥങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അതിൽ മൂന്ന് ആണ് മുഖ്യമായിരിക്കുന്നത്. ദ്രവ്യം, ഗുണം, കർമ്മം, ഈ മൂന്നിനും ജാതിയുണ്ട്. ശബ്ദത്തിലൂടെ ജാതിയല്ല ഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അത് നിത്യമാണ്. ശബ്ദത്തിന് നിത്യമായ ജാതിയുമായിട്ടുള്ള സംബന്ധം നിത്യമാണ്, ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. അതുകൊണ്ട് വൈദികമായ ശബ്ദത്തിന് അർത്ഥവുമായിട്ടുള്ള സംബന്ധം നിത്യമാണ്. വ്യക്തി ഉണ്ടായാലും നശിച്ചാലും ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. അതുകൊണ്ട് വേദം സ്വതപ്രമാണമാണ്. ഞാൻ ഇവിടെ സമർത്ഥിക്കുന്നത് ദ്രവ്യഗുണകർമ്മണാംഹി വ്യക്തിയേവ ഉത്പദ്യന്തേ എന്ന ആകൃതേഹ. ദ്രവ്യഗുണകർമ്മങ്ങളിൽ വ്യക്തികൾ ഉണ്ടാകുന്നു, നശിക്കുന്നു, ജാതിയല്ല. അതിലൂടെ ജാതിയെയാണ് ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ് എന്നാണ് അവർ പറയുന്നു. ആകൃതി വിശ്ച ശബ്ദാന സംബന്ധം അനവ്യക്തി. ശബ്ദത്തിന് ബന്ധമുള്ളത് ആകൃതിയുമായിട്ടാണ്, ജാതിയുമായിട്ടാണ്, വ്യക്തിയുമായിട്ടല്ല എന്ന്. അത് ശബ്ദവും അർത്ഥവുമായിട്ടൊരു സംബന്ധമുണ്ട്, അതിനെ സ്വീകരിക്കും, എല്ലാവരും സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ഗൗ എന്നുള്ള ശബ്ദം ഒരു പ്രത്യേക വസ്തുവിനെയാണ് ബോധിപ്പിക്കുന്നത്. എപ്പോൾ 100 തവണ ആവർത്തിച്ച് കേട്ടാലും ശരി, 4 കാലും കൊമ്പും വാലും എന്നുള്ള ഒരു പ്രത്യേക ജീവിയാണ് അത് ബോധിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ആ ശബ്ദം വേറൊരു ജീവിയെ ബോധിപ്പിക്കുന്നില്ല? ഒരു ശബ്ദം എന്തുകൊണ്ട് ഒരു വസ്തുവിനെ തന്നെ ബോധിപ്പിക്കുന്നു? പറയുന്നു, ആ ശബ്ദത്തിന് ആ വസ്തുവുമായിട്ടൊരു ബന്ധമുണ്ട്, മറ്റു വസ്തുക്കളുമായിട്ട് അതിനാ ബന്ധമില്ല. അതിന് ശക്തി എന്ന് പറയുന്നു. പലതരത്തിൽ പറയാം സംബന്ധം. പക്ഷെ ആ ബന്ധം ശരിക്കും എവിടെയാണ് വരുന്നത്? വ്യക്തിയിലാണോ ജാതിയിലാണോ? ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് ചിന്തിച്ചിട്ട് പറയുന്നു, ആ ശബ്ദം വരുന്നത് വ്യക്തിയിലല്ല, ജാതിയിലാണ്. അങ്ങനെ ഒരു തർക്കന്മാർ പറയുന്നത് എന്താണോ, അത് ഈശ്വരന്റെ സങ്കല്പമാണ്. ഇന്ന ശബ്ദത്തിന് ഇന്ന വസ്തുവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് ഈശ്വരൻ സങ്കല്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് മാറ്റമില്ല. ഗോ എന്നുള്ള ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ആ പശു എന്ന് പറയുന്ന വസ്തുവിനെ ബോധിക്കും, വേറെ ഒന്നിനെയും ബോധിക്കത്തില്ല, മനുഷ്യനെ ബോധിക്കത്തില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന് പറയുന്ന വസ്തുവിനെ ബോധിക്കും. ഇത് മാറ്റമില്ലാത്ത ഒരു നിയമമാണ്. അത് ഈശ്വരൻ സങ്കല്പിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണോ, അങ്ങനെ ആ ശബ്ദവും വ്യക്തിയുമായിട്ടുള്ള വ്യക്തിനിഷ്ഠമായ എല്ലാ വ്യക്തികളിലും അനുസ്യൂതമായിരിക്കുന്ന ആ ജാതി അതുമായിട്ടൊരു സംബന്ധമുണ്ട്, നിത്യമാണ്. ആ സംബന്ധത്തെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യന് ശബ്ദം കേൾക്കുമ്പോൾ ബോധമുണ്ടാകുന്നത്. ഇപ്പൊ ശ്രുതിയിൽ നിന്ന് രുദ്രൻ, വസു തുടങ്ങിയ ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ മനുഷ്യന് ആ ബോധമുണ്ടാകുന്നു. ദേവതകളെക്കുറിച്ച് അത് നിത്യമായ ആ ശബ്ദാർത്ഥ സംബന്ധത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ശ്രുതി ആ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് മറ്റൊരു പ്രമാണത്തെ ആശ്രയിക്കുന്നുള്ള ശ്രുതി സ്വതപ്രമാണമാണ്. ആകൃതി വിശ്വ ശബ്ദാന സംബന്ധം വ്യക്തിഭി വ്യക്തിനാം ആനന്ദ്യാ സംബന്ധഗ്രഹണ അനുപത്തേ. എന്തുകൊണ്ട് വ്യക്തിയിൽ സംബന്ധത്തെ സ്വീകരിക്കുന്നില്ല? ഗൗ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ഈ വ്യക്തിയാണെന്ന് ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ അതിന്റെ സംബന്ധത്തെ വ്യക്തിയിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത് അതേ ഗോവിനെയല്ല, വേറൊരു ഗോവിനെയാണ്. വീണ്ടും അവിടെ സംബന്ധത്തെ ഗ്രഹിക്കേണ്ടി വരും. ആദ്യത്തെ പോലെ വീണ്ടും അവിടെ യത്നം ആവശ്യമായിട്ട് വരും. ഒരു കുട്ടി ഇതാണ് ഗൗ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് കുറെ പരിശ്രമിച്ചു, കുറെ കാലം കൊണ്ടാണ് മനസ്സിലായത് ഇതാണ്. ഗു എന്നുള്ള ശബ്ദം കൊണ്ട് ആ കണ്ട വ്യക്തിയാണ് ധരിച്ചതെങ്കിൽ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് വേറെയാണ്. വീണ്ടും അതേ പരിശ്രമം വേണ്ടി വരും അതിനെ ഗ്രഹിക്കാൻ. വീണ്ടും കാണുന്നത് വേറൊരു വ്യക്തിയാണ്, കാരണം വ്യക്തികളെപ്പോഴും വേറെയാണ്, ഒന്നല്ല. വ്യക്തി ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാണ് വേറൊരു മനുഷ്യൻ. മനുഷ്യ ശബ്ദത്തിന്റെ അർത്ഥം ഇതാണെന്ന് ആ വ്യക്തിയെ ഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വ്യക്തി വരുമ്പോൾ അത് വേറെയാണ്. അവിടെ വീണ്ടും ശക്തിയെ ഗ്രഹിക്കേണ്ടി വരും. വേറൊരു വ്യക്തിയെ കാണുമ്പോൾ വീണ്ടും ശക്തിയെ ഗ്രഹിക്കേണ്ടി വരും. കാരണം വ്യക്തികൾ അനന്തമാണ്, അതിനവസാനമില്ല. മറിച്ച് ആകൃതി അല്ലെങ്കിൽ ജാതി ഒന്നാണ്. എല്ലാ വ്യക്തികളും ഒരേ ആകൃതിയിലിരിക്കുന്നു. അപ്പൊ ശബ്ദത്തിന്റെ ബന്ധം ആകൃതിയുമായിട്ടാണെങ്കിൽ ആദ്യം ആ ആകൃതിയെ ഗ്രഹിച്ചു, പിന്നീട് ആ ആകൃതിയുള്ള ഏത് വ്യക്തിയെ കണ്ടാലും ഗ്രഹിക്കാൻ പ്രയാസമുണ്ട്. ശബ്ദവും അർത്ഥവുമായിട്ടുള്ള ആ സംബന്ധത്തെ ഗ്രഹിക്കുക, അറിയുക എന്ന് പറഞ്ഞാൽ ശക്തിഗ്രഹം എന്ന് പറയുന്നു. ശക്തിഗ്രഹണം വ്യക്തിയിലല്ല, വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ വ്യക്തികൾ അനന്തമായതുകൊണ്ട് ഓരോ വ്യക്തിയിലും ശക്തിയെ ഗ്രഹിക്കേണ്ടതായിട്ട് വരും. ശബ്ദ അർത്ഥ വ്യവഹാരം എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കുമ്പോൾ അർത്ഥത്തെ ബോധിക്കുക എന്ന് പറയുന്ന കാര്യം ക്ലിഷ്ടമായി തീരും. ഓരോ തവണയും അതിനുവേണ്ടി പൃഥക് പൃഥക് വെവ്വേറെ യത്നം ആവശ്യമായിട്ട് വരും. അങ്ങനെയല്ല, നമ്മളൊരു തവണ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി പിന്നീട് ആ വാക്കുകൾ വാചകങ്ങൾ പ്രയോഗിക്കുമ്പോൾ അനായാസമായി ശബ്ദം ഗ്രഹിച്ചു പോകുന്നു, ശബ്ദാർത്ഥത്തെ ഗ്രഹിച്ചു പോകുന്നു. പിന്നീടൊരു യത്നം അതിനാവശ്യമില്ല. പിന്നെ ഈ ശബ്ദത്തിന്റെ ഈ അർത്ഥം ഇന്നതാണെന്ന് ഒരാൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ശബ്ദം കൊണ്ട് ഇന്നതാണ് എന്ന് ബോധിക്കാൻ ഒരു യത്നം ആവശ്യമാണ്. അത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാലോ പിന്നീട് അനായാസമായി വാക്യജ്ഞാനം ഉണ്ടാകുന്നു. ഈ പദങ്ങൾ കൂട്ടിച്ചേർത്താണ് വാക്യങ്ങൾ ഉണ്ടാകുന്നത്. പദത്തിൽ നിന്ന് അർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വാക്യത്തിൽ നിന്ന് വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്നത് വളരെ അനായാസമായി സംഭവിക്കും. എന്തുകൊണ്ട്? പദാർത്ഥജ്ഞാനം കയ്യിലുണ്ട്. പിന്നെ ആ പദങ്ങൾ കൂട്ടിച്ചേർത്ത് വരുന്ന വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുക എളുപ്പമാണ്. പക്ഷെ ഇതൊക്കെ ബുദ്ധിമുട്ടായി തീരും. ശബ്ദത്തിലൂടെ വ്യക്തിയാണ് ഗ്രഹിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞു. വ്യക്തി ഒന്നിനൊന്ന് ഭിന്നമായതുകൊണ്ട്, അതുകൊണ്ട് പദത്തിലൂടെ ഗ്രഹിക്കുന്ന വ്യക്തിയല്ല ജാതിയാണ്. ഇതിനെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ ചിന്ത, ഇതിൽ സൂക്ഷ്മമായിട്ടുള്ള ചിന്ത ശാസ്ത്രങ്ങളിൽ വരും. വ്യക്തിയെ മാനന്ദ്യം സംബന്ധഗ്രഹണ അനുപ്രത്യേക വ്യക്തികൾ പലതായതുകൊണ്ട് സംബന്ധഗ്രഹണം അനുപന്നമായി തീരും. അത് ബുദ്ധിമുട്ടെന്നല്ല, എല്ലാ കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് അസാധ്യമായി തന്നെ തീരും. വ്യക്തിഷു ഉത്പദ്യമാനാസു അപ്പി ആകൃതിയിനാം നിത്യത്വം എന്ന ഗവാദി ശബ്ദേഷു കശ്ചിത് വിരോധവും തീർച്ചയാകുന്നുണ്ട്. പക്ഷെ ഇവിടെ വ്യക്തികൾക്ക് ജന്മനാശങ്ങളുണ്ടെങ്കിലും ശബ്ദത്തിലൂടെ ജാതിയെ ഗ്രഹിക്കുന്നുണ്ട്. ആ ജാതി നിത്യമായതുകൊണ്ട് ശബ്ദഗ്രഹണത്തിന് യാതൊരു വിരോധവുമില്ല. വ്യക്തി അനിത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാലും ഒരു തവണ ഒരു വ്യക്തിയെ ബോധിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ജാതിയാണ് ബോധിക്കുന്നതുകൊണ്ട് വേറെ ഏത് വ്യക്തിയെയും ആ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാം. ശബ്ദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. കാരണം വ്യക്തിഷു ഉത്പദ്യമാനാസോ അപ്പൊ ഈ വ്യക്തികൾക്ക് ഉത്പത്തി ഉണ്ടെങ്കിലും ആകൃതിനാ നിത്യത്വ ജാതി നിത്യമായതുകൊണ്ട് നഗവാദി ശബ്ദേഷു കശ്ചിത് വിരോധോ ദൃശ്യത്തെ ഗോ തുടങ്ങിയ ശബ്ദങ്ങളിൽ ഒരു വ്യക്തിയെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ആ ശബ്ദത്തിൽ നിന്ന് എങ്ങനെ ബോധമുണ്ടാകും എന്ന് തുടങ്ങി ദോഷങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. വ്യക്തിയല്ല ഗ്രഹിച്ച ആകൃതിയാണ്. ആകൃതിയിലൂടെ ഒരു വ്യക്തിയെ ഗ്രഹിക്കുമ്പോൾ തന്നെ ആ ആകൃതിയുള്ള സർവത്തിനെയും ഗ്രഹിച്ചിരിക്കുന്നു. അനന്തമായ എല്ലാ വ്യക്തികളെയും ഒറ്റ ശബ്ദത്തിലൂടെ തന്നെ ഗ്രഹിച്ചു. തഥാ ദേവാദി വ്യക്തി പ്രഭവ അഭ്യൂമേ അപ്പി ആകൃതി നിത്യത്വം എന്ന കശ്ചിത് വസ്തുവാദി ശബ്ദേഷു വിരോധി ദൃഷ്ടമി. അതുകൊണ്ട് ദേവാദി വ്യക്തി പ്രഭാഭ്യൂമേ അപ്പി ദേവാദി വ്യക്തികൾക്ക് ഉത്പത്തി ഉണ്ടെന്ന് സ്വീകരിച്ചാലും, നേരത്തെ പറഞ്ഞല്ലോ ശബ്ദത്തിൽ നിന്നാണത് ഉണ്ടാകുന്നത്. ഇനി ശബ്ദത്തിൽ നിന്നുണ്ടായാലും ശരി, ബ്രഹ്മത്തിൽ നിന്നുണ്ടായാലും ശരി, ദേവാദികൾക്ക് ഉത്പത്തി ഉണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും ആകൃതി നിത്യത്വം അജാതി നിത്യമാണല്ലോ. എന്ന കശ്ചിത് വസ്വാദി ശബ്ദേഷു വിരോധം. അതുകൊണ്ട് വസു രുദ്രൻ തുടങ്ങിയ ശബ്ദങ്ങളിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നതിൽ ഒരു വിരോധവുമില്ല. അവിടെ ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നു, ശ്രുതി സുതപ്രമാണമാണ്, മറ്റു പ്രമാണങ്ങളെ ഒന്നും അതിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ദേവാദികൾക്ക് ശരീരമുണ്ടെന്ന് സ്വീകരിക്കുന്നുണ്ട്, ശബ്ദത്തിന്റെ സ്വതപ്രാമാണ്യത്തിന് ഹാനിയില്ല. ആകൃതി വിശേഷസ്തു ദേവാദീനാം മന്ത്ര അർത്ഥവാദാദിഭ്യോ വിഗ്രഹവത്വാദി അവഗമാ അവഗന്ധവ്യ. ഓരോ ദേവതകൾക്കും പ്രത്യേക പ്രത്യേക ശരീരമുണ്ട്, ആകൃതി വിശേഷം ഉണ്ട് എന്നുള്ള കാര്യം ദേവതകൾക്കുമുണ്ട്, ശരീരമുണ്ട്, ജാതിയുണ്ട്. അത് ദേവാദീനാം എങ്ങനെ അറിയാം? മന്ത്രങ്ങളിൽ നിന്നും അർത്ഥവാദാദികളിൽ നിന്നൊക്കെ മനസ്സിലാക്കും. ഇതിന് ശ്രുതിയല്ലാതെ വേറെ പ്രമാണം? ദേവത ഉണ്ട് എന്നുള്ളതിനെന്താ ശ്രുതി പ്രമാണം? അല്ല, ഞാൻ ഒരു ദേവതയെ കണ്ടു എന്നും പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. ഞാൻ ദേവതയെ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. അതിന് പറയുന്നു ശ്രുതി ഈശ്വരപ്രോക്തമാണ്, ഈശ്വരപ്രോക്തമായ ശ്രുതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദേവതകളുണ്ട്, ദേവതകൾക്ക് ശരീരമുണ്ട്, മന്ത്രങ്ങളിൽ നിന്നും അർത്ഥവാദാദിഭ്യോ വിഗ്രഹത്വാദി അവഗമാത്. അതിനൊന്ന് മനസ്സിലാക്കാൻ ദേവതകൾക്ക് ശരീരമുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കണം അവഗന്ധവ്യഹ. അത് അതുകൊണ്ട് മാത്രമല്ല, സ്ഥാനവിശേഷ സംബന്ധ നിമിത്താശ്ച ഇന്ദ്രാദിശബ്ദ സേനാപത്യാദി ശബ്ദവത്. അതുമാത്രമല്ല, അത് ശബ്ദത്തെ സംബന്ധിച്ച് രണ്ട് കാര്യമുണ്ട്. അത് ജാതിയിലൂടെ ശബ്ദം വസ്തുക്കളെ ബോധിപ്പിക്കുന്നു, ചിലത് ഉപാധിയിലൂടെയും ബോധിപ്പിക്കുന്നു. ഇന്ദ്രത്വം, വസുത്വം, രുദ്രത്വം തുടങ്ങിയ ജാതികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപാധികളുമുണ്ട്. ഉപാധി എന്ന് പറയുന്നത് എന്താണോ, ഇന്ദ്രനെന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്. പറയുന്ന സേനാപതി, സേനാപതി എന്ന് പറയുന്ന ഒരു ഉപാധിയാണ്, ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്ത് ആര് വരുന്നു? അവരെല്ലാം സേനാപതിയാണ്. ഇന്ദ്രനെന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്, ആ സ്ഥാനത്ത് ആരെല്ലാം ഉപാസന ചെയ്ത് അവിടെ എത്തിച്ചേരുമോ അവരെല്ലാം സേനാപതി എന്ന് പറയുന്ന പോലെ ഇന്ദ്രന്മാരാണ്. അപ്പോൾ അതൊരു ഉപാധിയുമാണ്, സ്ഥാനവിശേഷ സംബന്ധ നിമിത്ത. സ്ഥാനവിശേഷ സംബന്ധമുണ്ട്. ഇന്ദ്രാദി ശബ്ദ സേനാപത്യാദി ശബ്ദപതി, ഇന്ദ്ര തുടങ്ങിയ ശബ്ദങ്ങൾ സേനാപതി തുടങ്ങിയ പോലെയാണ്. ഒരു നിഗർഭനം എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്, അവിടെ ചെല്ലുന്ന എല്ലാവരും അതാണ്. ഒരു ജീവൻ ഉപാസനയൊക്കെ ചെയ്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ, അതുപോലെ ജീവൻ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ അയാൾ ഇന്ദ്രനാവും. അപ്പോ ഇന്ദ്രത്വം എന്ന് പറയുന്നത് ഒരു ഉപാധിയുമാണ്. ആ ശബ്ദത്തിന് ജാതി എന്നുള്ള നിലയ്ക്കും ഉപാധി എന്നുള്ള നിലയ്ക്കും അതുമായിട്ട് സംബന്ധമുണ്ട്. അതുകൊണ്ട് ശബ്ദത്തിന് ജാതിയുമായിട്ട് ഉപാധിയുമായിട്ട് സംബന്ധമുണ്ട്. അതുകൊണ്ട് ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്, ആ സ്ഥാനവും നിത്യമാണ്. ഇന്ദ്രത്വം ഇവിടെ ആര് ചെന്നാലും സ്ഥാനം മാറാതിരിക്കുന്നു. ഓരോ കല്പത്തിലുമുണ്ട് ഇന്ദ്രത്വം. ഓരോ സൃഷ്ടിയും പ്രളയവും കഴിഞ്ഞാലും അസ്ഥാനത്തോടെ ഉണ്ടായിരിക്കും. അടുത്ത് വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഇന്ദ്രത്വം എന്ന് പറയുന്ന അസ്ഥാനത്തിന് ഒരാൾ വരും. ശബ്ദത്തിനോടുമായിട്ട് നിത്യമായ സംബന്ധമുണ്ട്. അതാണ് തദ്ശയോ യഹ തത്വസ്ഥാനം അധിരോഹതി സ ഇന്ദ്രാദി ശബ്ദയിൽ അഭിധീയത ദോഷഭൂതി. അതുകൊണ്ട് ഓരോരോ കല്പത്തിനും ആരാണോ ആ ഇന്ദ്രത്വം എന്ന് പറയുന്ന സ്ഥാനത്തിൽ അധിരോഹണം ചെയ്യുന്നത്, അവിടെ വാഴിക്കപ്പെടുന്നത്, ഇന്ദ്രനായി ദേവന്മാരുടെ അധിപതിയായി അവരെല്ലാം ഇന്ദ്രനെന്നുള്ള ശബ്ദം കൊണ്ട് വിളിക്കും. അപ്പം സ്ഥാനം നിത്യമായി. അതുകൊണ്ടും എന്താണ് ശബ്ദത്തിന് അസ്ഥാനവുമായിട്ടുള്ള സംബന്ധം നിത്യമാണ്. ഇതും ശബ്ദപ്രഭവത്വം ബ്രഹ്മപ്രഭവത്വ ഉപാദാന കാരണം അഭിപ്രായം വെച്ച്. പക്ഷെ ഇന്ദ്രാദി ജഗത്ത് ശബ്ദജന്യമാണെന്ന് പറഞ്ഞു, ശബ്ദപ്രഭവത്വം. അതെങ്ങനെ ശരിയാവും? മുമ്പ് പറഞ്ഞല്ലോ ബ്രഹ്മപ്രഭവമാണ് ജഗത്ത് ശബ്ദപ്രഭവം എന്നങ്ങനെ പറയാൻ പറ്റും. ശ്രുതി ആയിക്കോട്ടെ, ശ്രുതി നിത്യമാണ്. പക്ഷെ ബ്രഹ്മപ്രഭവമായത് ശബ്ദപ്രഭവം എന്നങ്ങനെ പറയുന്നു, രണ്ടും കൂടെ എങ്ങനെ യോജിക്കും? പറയുന്നു ശബ്ദപ്രഭവത്വം എന്ന് വെച്ചാൽ ഉപാദാന കാരണമൊന്നല്ല, എന്നുവെച്ചാൽ ഇത് ശബ്ദപ്രഭവത്വം ബ്രഹ്മപ്രഭവത്വം ഉപാദാന കാരണം അഭിപ്രായമാണ് വെച്ചത്. ഉപാദാന കാരണം എന്ന് പറയുന്നത് എന്താണ്? കാര്യത്തോട് അഭിന്നമായിരിക്കുന്ന കാരണമാണ് ഉപാദാന കാരണം. സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർണം ഉപാദാന കാരണമാണ്. എന്തുകൊണ്ട്? കാര്യമായ ആഭരണത്തോട് സ്വർണം അഭിന്നമായിരിക്കുന്നു. ഇപ്പൊ ശബ്ദജന്യമാണ് ജഗത്തെന്ന് പറയുമ്പോൾ അതുപോലെ ഉപാദാന കാരണമെന്നുള്ള രീതിയിലല്ല. ശബ്ദം ജഗത്തിന് അഭിന്നമായ കാരണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. സ്വർണവും ആഭരണവും പോലെ. പിന്നെയോ കഥം തർഹി സ്ഥിതേ വാചകാത്മന നിത്യേ ശബ്ദേ നിത്യാർത്ഥ സംബന്ധിനി ശബ്ദവ്യവഹാര യോഗ്യ അർത്ഥവ്യക്തി നിഷ്പത്തി അധ പ്രഭവിച്ചത്. നിമിത്ത കാരണം എന്നുള്ള രീതിയിലാണ്. ശബ്ദം നിമിത്തമാണ്, അല്ല ഉപാദാനമല്ല എന്ന് പറയുന്നു. കഥം തർഹി സ്ഥിതേ വാചകാത്മന നിത്യ ശബ്ദ. ശബ്ദം എന്ന് പറയുന്നത് സൃഷ്ടമായ എല്ലാത്തിൻ്റെയും വാചകമാണ് എന്ന് പറഞ്ഞാൽ ശബ്ദം ശ്രോതാവിനെ ബോധിപ്പിക്കും. ശബ്ദം വക്താവിൽ സ്ഫുരിക്കുന്നു. വക്താവ് വാച്യമായ അർത്ഥങ്ങളെ വചിക്കുന്നതിന് വക്താവിൻ്റെ ഉള്ളിൽ ശബ്ദം സ്ഫുരിക്കുന്നു. ശ്രോതാവിന് ആ വാച്യമായ ശബ്ദങ്ങളെ ഗ്രഹിക്കുന്നതിന് ശ്രോതാവിൻ്റെ ഉള്ളിൽ ശബ്ദം സ്ഫുരിക്കുന്നു. അതാണ് വാചകം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ഥിതേ വാചകാത്മന നിത്യ ശബ്ദ. അങ്ങനെ ശബ്ദം നിത്യമായി വക്താവിനും ശ്രോതാവിനും വാചകമായിരിക്കുന്നു. അപ്പോൾ നിത്യാർത്ഥ സംബന്ധിനി അതെന്ത് വരുന്നു? അർത്ഥവുമായിട്ടുള്ള അതിൻ്റെ സംബന്ധവും നിത്യമാണ്. അത് നേരത്തെ പറഞ്ഞു. ഗൗ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവുമായിട്ട് അതിൻ്റെ സംബന്ധം നിത്യമാണ്. അതുകൊണ്ട് ശബ്ദവ്യവഹാരയോഗ്യ അർത്ഥവ്യക്തി നിഷ്പത്തി അതുകൊണ്ട് എന്ത് വരുന്നു? ശബ്ദവ്യവഹാരത്തിന് ശബ്ദവ്യവഹാരം എന്ന് പറയുന്നത് ശബ്ദപ്രയോഗം, അതിന് യോഗ്യമായ അർത്ഥബോധം ഉണ്ടാകുന്നു, അർത്ഥവ്യക്തി നിഷ്പത്തി ഉണ്ടാകുന്നു. അർത്ഥബോധത്തോടുകൂടി വക്താവ് ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ശ്രോതാവിന് ശബ്ദം ശ്രവിക്കുമ്പോൾ അർത്ഥബോധം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ആ ശബ്ദത്തിന് അർത്ഥവുമായിട്ട് നിത്യമായൊരു സംബന്ധമുള്ളതുകൊണ്ട് ദോ എന്നൊരാൾ ഉച്ചരിക്കുന്നു, ഉച്ചരിക്കുന്നതുകൊണ്ട് ബോധമുണ്ടല്ലോ, കേൾക്കുന്നയാളിനും ബോധമുണ്ടാകുന്നു. അപ്പോ ശബ്ദവ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഉച്ചരിക്കുന്ന ശബ്ദവ്യവഹാരമാണ് ഗൗ, കേൾക്കുന്നത് ശബ്ദവ്യവഹാരമാണ്. വാഗിന്ദ്രിയം കൊണ്ട് വചിക്കുന്നു, ശബ്ദത്തെ പറയുന്നു, ശബ്ദവ്യവഹാരമാണ്. ശ്രവണേന്ദ്രിയം കൊണ്ട് കേൾക്കുന്നു, ശബ്ദവ്യവഹാരമാണ്. രണ്ട് സ്ഥലത്ത് സംഭവിക്കുന്ന എന്താണ്? വക്താവിനും ശ്രോതാവിനും അർത്ഥവ്യക്തി അർത്ഥബോധം ഉണ്ടാകുന്നു. ഇതിങ്ങനെ നിത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗൗവെന്ന് ആര് എവിടെ പറഞ്ഞാലും, ഗൗവെന്ന് ആരെവിടെ കേട്ടാലും ഒരു വ്യക്തിയെ തന്നെ ധരിക്കുന്നു. എങ്ങനെ? ആകൃതിയിലൂടെ ആ ശബ്ദത്തിന് ആ ജാതിയുമായിട്ടൊരു നിത്യസംബന്ധമുള്ളതുകൊണ്ട്. ഇങ്ങനെ ശബ്ദം നിത്യമായി അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നുകൊണ്ടാണ് പറയുന്നത് പ്രഭവ. അർത്ഥത്തിന്റെ അഭിവ്യക്തിക്ക് ശബ്ദം നിമിത്തമാണ് എന്ന് പറയുന്നത്. കഥം പുനരപകമ്യതേ ശബ്ദാത് പ്രഭവതി ജഗത്തിൽ. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശബ്ദത്തിൽ നിന്ന് ജഗത്തുണ്ടായെന്ന്? അതൊക്കെ ശരി, ഈ പറഞ്ഞ മനസ്സിലായി. ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ശബ്ദത്തെ കേൾക്കുന്നു, ശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകുന്നു. പക്ഷേ ശബ്ദം നിമിത്തമായി ലോകം ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ലോക ജഗത് സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യക്ഷ അനുമാനാഭ്യം, അതിന് പ്രത്യക്ഷവും അനുമാനവും രണ്ടുള്ളതും മനസ്സിലാക്കാം. ശബ്ദത്തിൽ നിന്ന് ലോകം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കാ അത് പ്രത്യക്ഷമായിരിക്കുന്നു? എങ്ങനെയത് അനുമാനിക്കാൻ കഴിയുന്നത്? ഇവിടെ നിന്ന് പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഇവിടെ എന്താ അർത്ഥം? പ്രത്യക്ഷം എന്ന് വെച്ചാൽ ശ്രുതി, ശ്രുതി പ്രമാണത്തിനാണ് ഇവിടെ സൂത്രത്തിൽ പ്രത്യക്ഷം എന്ന് പറഞ്ഞല്ല. നമ്മൾ സാധാരണ പറയുന്ന കണ്ണുകൊണ്ട് കാണുന്ന പ്രത്യക്ഷത്തെ അല്ല. പ്രാമാണ്യം പ്രതി അനപേക്ഷത്വ ശ്രുതിക്ക് എന്താ പ്രത്യക്ഷം എന്ന് പറയുന്നത്? പ്രത്യക്ഷത്തിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത്? നീ കണ്ടോ, ബോധ്യപ്പെട്ടോ, പിന്നെ അവിടെ അനുമാനിക്കേണ്ട ആവശ്യമില്ല, ശബ്ദത്തിന്റെ ആവശ്യമില്ല. ഒരു കാര്യത്തെ പ്രത്യക്ഷമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഞാനിത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത് പുസ്തകമാണെന്ന് പ്രത്യക്ഷമായി കണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ എന്നെനിക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ശബ്ദ പ്രമാണത്തെ ആശ്രയിക്കണ്ട, ഞാൻ ആശ്രയിക്കില്ല, പിന്നെ അനുമാനിക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ മറ്റ് പ്രമാണങ്ങളെ ആശ്രയിക്കാത്ത ഒന്നാണ് പ്രത്യക്ഷ പ്രമാണം. ശ്രുതിക്കും അതേ യോഗ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ശ്രുതിയും മറ്റൊരു പ്രമാണത്തെ ആശ്രയിക്കുന്നില്ല. അതിനുണ്ട് സ്വതപ്രാമാണ്യം. അതുകൊണ്ട് സൂത്രത്തിൽ ശ്രുതിക്ക് പ്രത്യക്ഷം എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ചു. ഇതെല്ലാവരും അംഗീകരിക്കുന്നില്ല, മീമാംസകർ ഇത് അംഗീകരിക്കുന്നു. ശ്രുതി സ്വതപ്രമാണമാണ്. വ്യവഹാരേ ഭാട്ടനയം അദ്വൈതികളും പറയുന്നു ശ്രുതി സ്വതപ്രമാണമാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തെ പോലെ അതേ സ്ഥാനം ശ്രുതിക്കും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു പ്രത്യക്ഷം എന്ന സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ശ്രുതി എന്നിടത്തോളം. എല്ലായിടത്തും അങ്ങനെ എടുക്കരുത്. ഇവിടെ പ്രാമാണ്യം പ്രതി അനപേക്ഷത്വം, പ്രത്യക്ഷ ത്തിന് മറ്റ് പ്രമാണങ്ങളെയൊന്നും അത് അപേക്ഷിക്കുന്നില്ല. ഇത് സൂത്രത്തെ വ്യാഖ്യാനിക്കണം. ശബ്ദ ഇതി ചേത് അത പ്രഭവ പ്രത്യക്ഷാനുമാനാഭ്യാം. ശബ്ദത്തെ സ്വതപ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ദേവന്മാർക്ക് വിഗ്രഹമുണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന്റെ സ്വതപ്രമാണ്യം നഷ്ടപ്പെടും എന്നാണെങ്കിൽ പറയുന്നു ശരിയല്ല. എന്തുകൊണ്ട്? അതപ്രഭവ, ശബ്ദത്തിൽ നിന്നാണ് ജഗത്തുണ്ടായിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? പ്രത്യക്ഷ അനുമാനാഭ്യാം. ശ്രുതിയിൽ നിന്നും അനുമാനം എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം പറയുന്നു സ്മൃതി, അനുമാന സ്മൃതി. ശ്രുതി സ്മൃതികളിൽ നിന്നും മനസ്സിലാക്കാം ജഗത്തിന് കാരണം ശബ്ദമാണ്. പ്രാമാണ്യം പ്രതി സാപേക്ഷത്വ, ഇവിടെ സ്മൃതിക്ക് അനുമാനമെന്ന് പറഞ്ഞു സൂത്രത്തിൽ. അതാണ് ഇപ്പോ സൂത്രത്തിൽ പ്രത്യക്ഷം അനുമാനം എന്ന് രണ്ട് ശബ്ദങ്ങൾ പറഞ്ഞു. സൂത്രത്തിൽ പ്രത്യക്ഷം എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം പറഞ്ഞു ശ്രുതി, അനുമാനം എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം പറഞ്ഞു സ്മൃതി. ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഗ്രഹിച്ചോണം. പ്രത്യക്ഷം എന്ന് വെച്ചാൽ ശ്രുതി, അനുമാനം എന്ന് വെച്ചാൽ സ്മൃതി. എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു? വേദത്തിന് സ്വതപ്രാമാണ്യത്തെ സമർത്ഥിക്കാൻ വേണ്ടി പ്രത്യക്ഷാനുമാനങ്ങൾക്ക് അങ്ങനെ അർത്ഥം പറയുന്നു. വേദത്തിന്റെ സ്വതപ്രാമാണ്യത്തെ സമർത്ഥിക്കേണ്ടി വരുന്ന ആചാര്യന്മാർ അങ്ങനെ വ്യാഖ്യാനിക്കും. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ശ്രുതി, അനുമാനം എന്ന് വെച്ചാൽ സ്മൃതി. അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ ഒരർത്ഥമുണ്ടോ പറഞ്ഞിട്ടുണ്ടോ? പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ വ്യാഖ്യാനിക്കും. എന്തുകൊണ്ട്? നമ്മുടെ ആവശ്യം അതാണ്. വേദത്തിന് സ്വതപ്രാമാണ്യം വേണം അതിനു വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ സ്വതപ്രാമാണ്യവാദികളെ ഖണ്ഡിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് സ്വതപ്രാമാണ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയും വ്യാഖ്യാനിച്ചത്. പ്രസിദ്ധമായ അർത്ഥങ്ങളെല്ലാം നിരാകരിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കും. ഒരു ലക്ഷ്യം മനസ്സിലുണ്ട്, അത് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ അത് തന്നെ ചെയ്യുന്നു. ശ്രുതി പ്രത്യക്ഷത്തിന് ശ്രുതി എന്നർത്ഥം പറഞ്ഞു, അനുമാനത്തിന് സ്മൃതി എന്നർത്ഥം പറഞ്ഞു. അനുമാനത്തിന് സ്മൃതി സ്മൃതി എന്നുള്ള അർത്ഥം പറഞ്ഞു പ്രാമാണ്യം പ്രതിസാപേക്ഷത്വ. അനുമാനത്തിന്റെ വിശേഷത എന്താണ്? പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ് അനുമാന പ്രമാണം സാധാരണ പ്രവർത്തിക്കുന്നത്. കാരണം ധൂമം അല്ലെങ്കിൽ പുകയെ പ്രത്യക്ഷമായി കണ്ടിട്ട് പിന്നെ അനുമാനിക്കുന്നു. എവിടെ എവിടെയെല്ലാം പുകയുണ്ടോ അവിടെ എവിടെയെല്ലാം തീയുണ്ട്. ഇവിടെ പുക കാണുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെയും തീ കാണും. ഇപ്പൊ നേരിട്ട് പർവ്വതത്തിൽ തീയെ കണ്ടിട്ടില്ലെങ്കിലും പ്രത്യക്ഷമായ പുകയെ കണ്ടിട്ട് അനുമാനിക്കുന്നു. അതുകൊണ്ട് ഈ പർവ്വതത്തിൽ അഗ്നിയുണ്ട്. അപ്പൊ അനുമാനം എന്ന് പറയുന്ന പ്രമാണം പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു. കാരണം അവിടെ പ്രത്യക്ഷമായി പുകയെ കണ്ടതുകൊണ്ടാണ് അയാൾക്ക് അനുമാനിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ അനുമിതി എന്ന് പറയുന്ന പ്രമേയമുണ്ടായത്. അത് അനുമാനത്തിന്റെ വിശേഷത. അതുപോലെ ഇവിടെ അനുമാനത്തിന് സ്മൃതി എന്നുകൊണ്ട് അർത്ഥം പറഞ്ഞു സ്മൃതി എപ്പോഴും ശ്രുതിയെ ആശ്രയിക്കുന്നു. അതാണ് പ്രാമാണ്യപടി സാപേക്ഷത്വ. അതുകൊണ്ട് അനുമാനം എന്ന് വന്നതിന് സ്മൃതി എന്ന് പറഞ്ഞു. കാരണം ഒരു സ്മൃതി പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ അതിന് ഉപോദ്ബലകമായ ഒരു ശ്രുതി ഉണ്ടായിരിക്കണം, എന്നാലേ സ്മൃതിയെ സ്വീകരിക്കുമെന്നാണ്. പൊതുവരുന്നതിനെയും അതാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്, ഇവിടെ സ്മൃതിയുണ്ട്, ശബ്ദം സ്വതപ്രമാണമാണെന്നുള്ളത്. ആ സ്മൃതിക്ക് എന്താ പ്രമാണം? ശ്രുതി തന്നെ, ശ്രുതി പറയുന്നുണ്ട്. സ്വതപ്രമാണമാണെന്ന് സമർത്ഥിക്കുന്നതിന് എന്ത് വേണം? സൃഷ്ടിക്ക് ശ്രുതി നിമിത്തമാണെന്ന് വരണം. ജഗത്ത് ശ്രുതി ജന്യമാണെന്ന് വരണം. നിമിത്തമായാലും മതി. അതെങ്ങനെ ജഗത് സൃഷ്ടിക്ക് ശ്രുതി നിമിത്തമാകും? അതിന് ശ്രുതിയുണ്ട്. എന്താണ്? തേഹി ശബ്ദപൂർവ സൃഷ്ടിം ദർശയതഃ. തേഹി ശബ്ദപൂർവ സൃഷ്ടിം ദർശയതഃ ഏതേ ഇതി വൈ പ്രജാപതി ദേവാൻ ആശ്രിജത അസൃഗ്രമിതി മനുഷ്യാൻ ഇന്ദവഹേതി പിതൃ തിരഹ പവിത്രമിതി ഗ്രഹാൻ അശവ ഇതി സ്തോത്രം വിശ്വാൻ ഇതി ശാസ്ത്രം അഭിശോഭക ഇത്യന്യാ പ്രജാ ഇതി ശ്രുതി. സൃഷ്ടിച്ചവരാണ് പ്രജാപതി. പ്രജാപതി പിന്നീട് സൃഷ്ടിച്ചത് ശബ്ദത്തെ സ്മരിച്ചുകൊണ്ടാണെന്നാണ്. അതിനൊരു യുക്തി അതെങ്ങനെയെന്ന് വെച്ചാൽ ശ്രുതി പറഞ്ഞിരിക്കുന്നു അത്രയാണ്. പ്രജാപതി സൃഷ്ടിച്ചപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കുന്നു. ശ്രുതി പറഞ്ഞിരിക്കുന്നു. അതെന്ന് പറയുന്നു, അതെങ്ങനെ തീരുമാനിക്കുന്നു? കാരണം ഒരു സൃഷ്ടി സങ്കല്പം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സങ്കല്പം ഉണ്ടാകും, അത് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ഉദാഹരണം പറയുന്നു, കുലാലൻ പാത്രത്തെ ഉണ്ടാകുന്നു. പാത്രത്തെ ഉണ്ടാകുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആ കുലാലിന്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാകുന്നു, എനിക്ക് പാത്രത്തെ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ചിന്ത വരുന്നുള്ള സങ്കല്പം. ചിന്ത അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പാത്രത്തെ കുറിച്ചുള്ള സ്മരണയാണ് വരുന്നത് ഉള്ളില്. ആ പാത്രം അയാളുടെ മനസ്സിൽ പാത്രത്തോടുള്ള ആകൃതി വരുന്നു. എന്ത് പാത്രമാണ്? കലമാണോ ചട്ടിയാണോ? ആ സങ്കല്പം വരുന്നു. അപ്പൊ കുലാലിന്റെ മനസ്സിൽ വരികയാണ് കലം ചട്ടി എന്നൊക്കെയുള്ള സങ്കല്പം വരുമ്പോൾ എന്താണ്? ആ സങ്കല്പം ശബ്ദരൂപത്തിലാണ് വരുന്നത്. സങ്കല്പങ്ങൾ സ്മൃതി ശബ്ദരൂപത്തിലാണ്. ശബ്ദമില്ലാതെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന സങ്കല്പങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിനെല്ലാം ഒരു ശബ്ദരൂപമുണ്ട്. ആന എന്ന് മനസ്സിൽ ഒരു സങ്കല്പം വരുമ്പോൾ പറയണ്ട, ശബ്ദാത്മകമായിട്ടാണ് വരുന്നത്. അപ്പൊ ശബ്ദരൂപത്തിൽ സങ്കല്പം വരുന്നു, പിന്നെ ബാഹ്യമായി പ്രവൃത്തി. അപ്പൊ ശബ്ദം നിമിത്തമായല്ലോ സൃഷ്ടിക്ക്. ലോകത്തിൽ ഇങ്ങനെ കാണുന്നത് പോലെ പ്രജാപതി സൃഷ്ടിക്കുന്നതിന് മുമ്പും ഈ സൃഷ്ടിക്കേണ്ട വസ്തുക്കളെ കുറിച്ചുള്ള സങ്കല്പം മനസ്സിൽ വന്ന് ശബ്ദാത്മകമായി എന്ന് പറയാമല്ലോ. അതാണ് ശ്രുതി പറയുന്നതെന്നാണ്. അത് ഏത് സങ്കല്പം എങ്ങനെയെന്നുള്ളതൊക്കെ ശ്രുതി പറയുന്നത് സ്വീകരിക്കാനും പറ്റും. അല്ല, പ്രജാപതിയുടെ ആ സങ്കല്പം അങ്ങനെ എങ്ങനെയായിരുന്നു ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി സ്മൃതികൾ എന്ന ആ കാര്യം പറയുന്നുണ്ട്. തേഹി ശബ്ദപൂർവാൻ സൃഷ്ടിം ദർശയതഃ ശബ്ദപൂർവമായ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ഏതേ ഏതേ എന്ന് സങ്കല്പിച്ചു പ്രജാപതിർ ദേവാൻ അസൃജത. ദേവന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രജാപതിയുടെ ഉള്ളിൽ വന്ന സ്മരണ ഏതേ എന്നാണ്, ഈ ശബ്ദത്തെയാണ് സങ്കല്പിച്ചതെന്നാണ് കൃത്യമായി പറയുകയാണ്. ഏതേ എന്ന് സങ്കല്പിച്ചു. അതിന് ശ്രുതി പറയുന്ന എങ്ങനെ, ഏതേ അസർഗ്രം ഇന്ദവ തിരപ്പവിത്രം ആശവ വിശ്വാനി അഭിസൗഭഗ. ഇതാണ് മന്ത്രം. ഇതിലാദ്യത്തെ ഏതേ എന്നുള്ള ശബ്ദം കൊണ്ട് സങ്കല്പിച്ച് എന്ത് ചെയ്ത് ദേവന്മാരെല്ലാം സൃഷ്ടിച്ചു എന്നാണ്. ഏതേ ഇതി വൈ പ്രജാപതി ദേവാൻ അസൃജത അസൃഗ്രം എന്നാണ്. അസൃഗ്രം എന്ന് വെച്ചാൽ രക്തം. തത്പ്രധാനമായിരിക്കുന്ന ദേഹത്തിൽ രമിക്കുന്നവർ അസൃഗ്ര എന്ന് വെച്ചാൽ മനുഷ്യർ. നമ്മൾ മനുഷ്യരെന്നും നമ്മൾ മനുഷ്യരെ കുറിച്ച് ചിന്തിക്കും മനസ്സിൽ, പക്ഷെ അവിടെ അങ്ങനെയല്ല. പ്രജാപതി അസൃഗ്രം എന്ന് സങ്കല്പിച്ചിട്ട് പ്രജാപതി പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട, സങ്കല്പിച്ചാൽ മതി. ഇവിടെ സൃഷ്ടി നടക്കും, മനുഷ്യരെ സൃഷ്ടിച്ചു. അസൃഗ്രം ഇതി മനുഷ്യാൻ. ഇതിന്റെ സയൻസ് ഒന്നും ചിന്തിക്കരുത്, ശ്രുതിയാണ് പറയുന്നത്. എപ്പോ എവിടെ വെച്ച് എന്നൊന്ന് ചോദിക്കരുത്, ശ്രുതി അത് വിശ്വസിച്ചു. ദേവാൻ അസൃജത അസൃഗ്രമിതി അസൃഗ്രമിതി മനുഷ്യൻ, മനുഷ്യരെ സൃഷ്ടിച്ചു അസൃഗ്രം. ഇന്ദവഹൈതി പിതൃ, പിതൃക്കളല്ലായിരിക്കുന്ന ചന്ദ്രൻ. അപ്പോ ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണല്ലോ. അപ്പോ ചന്ദ്രനിൽ സ്ഥിതി ചെയ്യുന്ന പിതൃക്കളെ ഇന്ദു ശബ്ദം കൊണ്ട് സ്മരിച്ചു. ഇന്ദവഹ എന്ന് പറഞ്ഞ ഉടനെ പിതൃക്കളെ എല്ലാം സൃഷ്ടിച്ചു. ഇത് പിതൃ. തിരപ്പവിത്രം, പവിത്രം എന്ന് വെച്ചാൽ സോമം, തിരഹ എന്ന് വെച്ചാൽ ഒളിച്ചു വയ്ക്കുക. അപ്പൊ സോമത്തെ ഒളിപ്പിച്ചിരിക്കുന്ന ആരാണ്? ആകാശത്തുള്ള ഗ്രഹങ്ങളാണ്. അപ്പൊ തിരപ്പവിത്രം സോമരസത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നവർ എന്നിങ്ങനെ സങ്കല്പിച്ചു. തിരപ്പവിത്രം എന്ന് സങ്കല്പിച്ചിട്ട് ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു. ഇതിന്റെ കൂടുതൽ സയൻസ് ഒന്നും ചിന്തിക്കാൻ പോകരുത്, കാട് കയറിപ്പോകും. പ്രജാപതി ചിന്തിച്ച കാര്യമാണ്, മനുഷ്യൻ ചിന്തിച്ച അവർ പിടിയും കിട്ടത്തില്ല. അത് നമ്മളെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നു. പിന്നെ അത് വരുന്നത് എന്താണോ, സ്തോത്രങ്ങൾ, ഇർക്കുകളിൽ വരുന്ന സ്തോത്രങ്ങൾ എന്ന് പറയുന്ന മന്ത്രഭാഗങ്ങൾ, അതിനാണ് അടുത്ത് പറയുന്നത്. അശവ ഇതി സ്തോത്രം. അശവ എന്ന് സങ്കല്പിച്ചു. അശു എന്ന് വെച്ചാൽ വ്യാപിക്കുന്നത്, ഇറക്കുകളിൽ വ്യാപിച്ചിരിക്കുന്ന സ്തോത്രങ്ങളെ അശവ എന്ന് സ്മരിച്ചിട്ട് സൃഷ്ടിച്ചു. സാമമന്ത്രങ്ങളെ, പിന്നെ ശസ്ത്രങ്ങളെ, അത് കർമ്മത്തിലും മറ്റും പ്രയോഗിക്കുന്നതാണ്. ശസ്ത്രങ്ങളെന്ന് പറയുന്നത് മന്ത്രങ്ങളാണ്. വിശ്വാനിതി ശസ്ത്രം, വിശ്വാനെന്ന് സ്മരിച്ച് ശസ്ത്രങ്ങളെ സൃഷ്ടിച്ചു. അഭിസൗഭഗ എന്ന് പറഞ്ഞ് മറ്റു പ്രജകളെ സൃഷ്ടിച്ചു. ഇതിന്റെ ഒന്ന് യുക്തിയും ശാസ്ത്രവും അന്വേഷിക്കാൻ പോകരുത്, ശ്രുതി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിലൂടെ പ്രജാപതി സർവത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ശബ്ദാത്മകമായ സങ്കല്പം വരുന്നത്, അതുപോലെ പ്രജാപതി ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ശബ്ദാത്മകമായ സങ്കല്പം ഉണ്ടായി. ആ ശബ്ദത്തെ ശ്രുതി പറഞ്ഞിരിക്കുന്നു. തഥാ അന്യത്രവ, അതുപോലെ മറ്റു സ്ഥലങ്ങളിലും പറയുന്നു എന്താണ്, സമനസ വാച മിഥുനം സമഭവത്. അത് വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട് ഈ സർവത്തെയും സൃഷ്ടിച്ചു. മനസ്സും വാക്കും രൂപത്തിലുള്ള സർവത്തെയും, ത്രയീം വേദത്തെയും സർവത്തെയും സൃഷ്ടിച്ചു എന്നും പറയുന്നു. ഇത്യാദിനാ തത്ര തത്ര ശബ്ദപൂർവിക സൃഷ്ടി ശ്രാവ്യത, ശ്രുതിയിൽ പലയിടത്തും പറയുന്നുണ്ട്. സങ്കല്പാത്മകമായ ശബ്ദത്തിലൂടെ ശബ്ദം നിയുക്തമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. സ്മൃതിരവി അനാദി നിധനാ നിത്യ വാഗു ഉത്സൃഷ്ട സ്വയംഭുവ ആദോ വേദമയി ദിവ്യ യഥ സർവാപ്രവൃത്തയ അനാദി നിധന അനാദി അനന്തമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന വാക് ഉത്സൃഷ്ട സ്വയംഭുവ, ആദ്യം സ്വയംഭു ആ വാക്കിനെ സൃഷ്ടിച്ചു. ആദോ ആദ്യം വേദമയി വേദരൂപിണിയായ നിത്യ ദിവ്യയായ യഥ സർവാപ്രവർത്തയ, അതിനെ തുടർന്നാണ് സർവസൃഷ്ടികളും ഉണ്ടായത്. സ്മൃതി പറയുന്നുണ്ട്, ഉസർഗോപ്യം മാധ സമ്പ്രദായ പ്രവർത്തനാത്മകോ ദൃഷ്ടഭ്യ പറയുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇതെവിടുന്ന വന്ന ഈ വാക്ക് പറയുന്നു, അത് പൂർവ്വസൃഷ്ടിയിൽ നിന്ന്. അവിടെ എവിടെ വന്നു, അതിന്റെ പൂർവ്വസൃഷ്ടിയിൽ നിന്ന്. സൃഷ്ടി പ്രളയങ്ങൾ, പ്രളയത്തിൽ ഇതെല്ലാം വിലയിക്കുന്നു, വീണ്ടും സൃഷ്ടിയിൽ വരുന്നു. ശരി, സൃഷ്ടിയുടെ ആദ്യത്തിൽ വന്നു ഈ വാക്ക്, പിന്നീട് അത് സൃഷ്ടിയുടെ അവസാനം വരെ എങ്ങനെ നിന്നു, സമ്പ്രദായത്തിലൂടെ, വേദ അധ്യയന സമ്പ്രദായത്തിലൂടെ നിന്നു. പ്രജാപതി ഈ വേദ വാക്യങ്ങളെ സ്മരിച്ചു, ഉച്ചരിച്ചു, സൃഷ്ടി നടത്തി. പിന്നീട് ആ വേദത്തെ എന്ത് ചെയ്തു, പിന്നീട് മനുക്കൾ മറ്റും ഉപദേശിച്ചു. അവരുടെ പരമ്പരയിലൂടെ ലോക അവസാനം വരെ അത് നിലനിൽക്കുന്നു. പ്രളയത്തിൽ അത് വിലയിക്കുന്നു. വീണ്ടും അടുത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ അതുവരെ നിലനിന്ന വേദവാക്യങ്ങളെ പ്രജാപതി സ്മരിക്കുന്നു, വീണ്ടും തുടരുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് സമ്പ്രദായം എന്ന് പറയുന്നത് ഗുരുശിഷ്യ അധ്യയന പരമ്പര എന്നാണ്. അതാണ് ഉസർഗോപ്യം വാചക ഈ സൃഷ്ടി സമ്പ്രദായ പ്രവർത്തനാത്മകോ ദൃഷ്ടവ്യം. സമ്പ്രദായ പ്രവർത്തനം എന്ന് പറയുന്നത് ഗുരുശിഷ്യ പരമ്പര, അത് തുടങ്ങിവെക്കുന്ന പ്രജാപതിയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അനാദി നിധനായ അന്യാദൃശ്യ ഉസർഗസ്യ അസംഭവ. അപ്പൊ അതിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് വേറെ തരത്തിൽ സംഭവിക്കില്ല. അനാദി അനന്തമായിരിക്കുന്ന ഈ വാക് സൃഷ്ടി, ഉത്സർഗവും വാചക സൃഷ്ടി എന്ന് പറയുന്നത് ആ പരമ്പരയിലൂടെ അത് നിലനിൽക്കുന്നു എന്നാണ്. തഥാ നാമരൂപം ച ഭൂതാന കർമ്മണാഞ്ച പ്രവർത്തനം വേദശബ്ദേഭ്യേവാതു നിർമ്മമേ സമഹേശ്വര. മനു പറയുന്നു, മഹേശ്വരൻ നാമരൂപം ച ഭൂതാന, നാമത്തെ രൂപത്തെയും ഭൂതാന കർമ്മണാഞ്ച പ്രാണികളുടെ കർമ്മത്തെയും അതിന്റെ എല്ലാം സൃഷ്ടി വേദശബ്ദേഭ്യ ഏവ ആദു നിർമ്മമേ, വേദശബ്ദത്തിൽ നിന്നാണ് ആദിയിൽ സൃഷ്ടിച്ചത് എന്ന് മനുവും പറയുന്നു. ഇനി സർവേഷാം ദിശ നാമാനി കർമാണി ച പൃഥക് പൃഥക് വേദശബ്ദേഭ്യ ഏവ ആദു പൃഥക് സംസ്ഥാസ്ഥ നിർമ്മമേ. നാമരൂപം നാമങ്ങളെയും രൂപങ്ങളെയും ഭൂതാനം കർമ്മണാഞ്ച പ്രാണികളുടെ കർമ്മങ്ങളെയും പ്രവർത്തനം അതിന്റെ സൃഷ്ടി വേദശബ്ദേഭ്യ ആദോ നിർമ്മമേ സർവേഷാം സനാമാനി കർമാണിജ, സർവരുടെയും നാമങ്ങളെയും കർമ്മങ്ങളെയും വെവ്വേറെ വേദശബ്ദേഭ്യവാദോ പൃഥക്, വേദശബ്ദത്തിൽ നിന്നാണ് ആദ്യം വേറെ വേറെ സൃഷ്ടിച്ചത്. സംസ്ഥാസ്ഥനിർമ്മ അതിന്റെ വ്യവസ്ഥിതികൾ, കർമ്മം അതിന്റെ വ്യവസ്ഥിതികൾ ഇതെല്ലാം വേദശബ്ദത്തിൽ നിന്നുണ്ടായെന്നും സ്മൃതിയുണ്ട്. ഇതിജ ഇത് ശ്രുതി പറഞ്ഞിരിക്കുന്നു, ലോകത്തിൽ നിന്ന് നടന്നു വരുന്നു, അങ്ങനെ തന്നെ എന്നാണ് അടുത്ത് പറയുന്നത്. അഭിജാതിക്ഷിതം അർത്ഥം അനുതിഷ്ഠൻ തസ്യ വാചക ശബ്ദം പൂർവ സ്മൃത്വ പശ്ചാത്തം അർത്ഥം അനുതിഷ്ഠതീതി സർവേഷ നഹ പ്രത്യക്ഷമേതത്. ഈ ലോകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ആ കാര്യത്തെ ആദ്യം മനസ്സിൽ സങ്കല്പിച്ചിട്ട്, ശബ്ദാത്മകമാണ് സങ്കല്പം, പിന്നീട് അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാ പ്രവൃത്തിക്കും കാരണമായി നിമിത്തമായി ശബ്ദം, അത് സ്മൃതി രൂപത്തിലാണെന്നേ ഉള്ളൂ. ലോകത്തിൽ ഇന്ന് നടക്കുകയാണെങ്കിൽ ഈ സൃഷ്ടിക്ക് കാരണമായ ഒരു പ്രജാപതിയെ സ്വീകരിക്കുമ്പോൾ ആ പ്രജാപതിയും ഇങ്ങനെ സങ്കല്പിച്ച് സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ വേദം എല്ലാം വിട്ടുകഴിഞ്ഞാൽ വേദത്തിലൊക്കെ സങ്കല്പിച്ച് സൃഷ്ടിച്ചു എന്ന് അങ്ങനെ അറിയാം. ഇതാരെങ്കിലും കണ്ടോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാതെ ഈശ്വരൻ പറഞ്ഞിരിക്കുന്നതാണ്, വേദം ഈശ്വരപ്രോക്തമാണ്. ഇനി അങ്ങനെയാണ് സംഭവിക്കുന്നു എന്നുള്ളതിനൊരു യുക്തി പറയുകയാണ്. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ സങ്കല്പം ഉണ്ടാകുന്നു. സങ്കല്പ ശബ്ദാത്മകമാണ്, ശബ്ദം നിമിത്തമായിട്ടാണ് പ്രവൃത്തി അല്ലെങ്കിൽ സൃഷ്ടി സംഭവിക്കുന്നത്. ഇത് തന്നെ പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിലും സംഭവിച്ചു എന്ന് കരുതുന്നതിനെന്താ തകരാറ്? എന്നുവെച്ചാൽ ഒരു യുക്തി കൂടെ അതിനെ പറയുന്നു, അതാണ് അഭിജ. കൂടാതെ ചികിത്സിതം അർത്ഥം പ്രവർത്തിക്കാൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആ വസ്തുവിനെ അനുതിഷ്ഠൻ, അത് പ്രവർത്തിച്ചാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യുന്നവൻ, തസ്യ വാചക ശബ്ദം പൂർവ്വ സ്മൃത്വ സൃഷ്ടിക്കുന്ന ആ വസ്തുവിന്റെ വാചകമായ ശബ്ദത്തെ സ്മരിച്ചിട്ട് പശ്ചാത്തം അർത്ഥം അനുതിഷ്ഠിച്ച് പിന്നീട് അതിനെ ചെയ്യുന്നു. കുലാലൻ പാത്രം എന്നുള്ള ശബ്ദത്തെ സ്മരിച്ചിട്ട് പാത്രത്തെ നിർമ്മിക്കുന്നു. സർവീഷാണ് അപ്രത്യക്ഷ, ഇത് നമുക്ക് പ്രത്യക്ഷമാണ്. ശ്രുതി അങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കേവല ശ്രദ്ധയെ മാത്രം അവിടെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ അനുഭവത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ സൃഷ്ടിക്കുന്ന ഇങ്ങനെയാണെങ്കിൽ ജഗത് സൃഷ്ടിക്ക് പിന്നിൽ ഒരു പ്രജാപതിയെ സ്വീകരിക്കുമ്പോൾ ആ പ്രജാപതിയുടെ സങ്കല്പം, ശബ്ദാത്മകമായ സങ്കല്പം സൃഷ്ടിക്ക് നിമിത്തമായി എന്ന് കരുതുന്നതിലെന്താ ദോഷം? പിന്നെ അത് ഏത് ശബ്ദമാണ്, എങ്ങനെ സൃഷ്ടിച്ചു ഇക്കാര്യമൊക്കെ ശ്രുതി പറയുന്നു, അത്രയേ ഉള്ളൂ. സ്വതപ്രമാണമാണ്, അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്, ചോദ്യങ്ങളൊന്നുമില്ല. തഥാ, എങ്ങനെയാണോ ഇന്ന് ലോകത്ത് നടന്നു വരുന്നത് അതുപോലെ പ്രജാപതിരവി സൃഷ്ടുഹു സൃഷ്ടിഹി പൂർവം വൈദികാഹ ശബ്ദഹ മനസി പ്രാദുർബുഭൂഹു പശ്ചാത്തത് അനുഗതാനർത്ഥാൻ സസർജേതി ഗമ്യതേ. അതുപോലെ തന്നെ പ്രജാപതിയും സൃഷ്ടുഹു സൃഷ്ടാവ് സൃഷ്ടിഹി പൂർവം സൃഷ്ടിക്കും മുമ്പ്, വൈദികാഹ ശബ്ദാഹ മനസ്സിൽ പ്രാദുർഭവം സൃഷ്ടിക്കും മുമ്പ് പ്രജാപതിയുടെ മനസ്സിൽ ഈ വൈദിക ശബ്ദ ശ്രുതി പ്രകടമായി. എങ്ങനെയാണോ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ലൗകികമായ ശബ്ദങ്ങൾ പ്രകടമാകുന്നത്, അതുപോലെ എന്ന് കരുതിയാൽ മതി. അവിടെ വൈദികമായ ശബ്ദങ്ങൾ പ്രകടമായി. പശ്ചാത്തത അനുഗതാനർത്ഥാൻ, തുടർന്ന് അതിനനുസരിച്ചുള്ള ജഗത്തിനെ, നേരത്തെ പറഞ്ഞല്ലോ ദേവന്മാരെ, വേദത്തെ, മറ്റു പ്രജകളെ എല്ലാം സസർജ സൃഷ്ടിച്ചു ഇത് ഗമ്യത എന്ന് ശ്രുതിയിൽ നിന്നും സ്മൃതിയിൽ നിന്നും അറിയാം. തഥാച ശ്രുതി, ശ്രുതി വീണ്ടും പറയുന്നു, സഭൂരിതി വ്യാഹാരൻ സഭൂമി അസൃജത. ആ പ്രജാപതി എന്ന് ഭൂ എന്ന് സങ്കല്പിച്ചു, സങ്കല്പിക്കുക മാത്രമല്ല സങ്കല്പത്തെ ഉച്ചരിക്കുകയും ചെയ്തു, ഭൂ എന്ന് ഉച്ചരിച്ചു. അങ്ങനെയാണ് ഭൂമി അസൃജത. സങ്കല്പ മാത്രേണ പരമേശ്വര എന്ന് പറയുള്ളൂ. ഈശ്വരന് ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേവലമായ സങ്കല്പം മാത്രം മതി, വേറെ പ്രവൃത്തിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ജഗത്തിന്റെ ഭാഗമാണല്ലോ ഭൂമി, അല്ലെങ്കിൽ ഭൂ എന്നുള്ളതുകൊണ്ട് സമ്പൂർണ്ണ ജഗത്തിന് ഇടുന്നു. ഏതായാലും ശരി, പ്രജാപതി ആദ്യം ഭൂ എന്ന് സങ്കല്പിച്ചു ഉച്ചരിച്ചു ലോകം സൃഷ്ടമായി. വേറെ അവിടെ പ്രവൃത്തിയുടെ ഒന്നും ആവശ്യമില്ല, സങ്കല്പം മാത്രം മതി എന്നാല് പറയുന്നു. ചൈത്രിയ ബ്രാഹ്മണത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇത്യുമാതിക ഭൂരാതി ശബ്ദേഭ്യവ മനസ്സി പ്രാതർഭൂതേഭ്യോ ഭൂരാതി ലോകാൻ സൃഷ്ടാൻ ദർശയതി. അപ്പോ ഈ ശ്രുതിയെല്ലാം എന്താണ് പറയുന്നത്? ഭൂ തുടങ്ങിയ ശബ്ദങ്ങളിൽ നിന്ന് അത് പ്രജാപതിയുടെ മനസ്സിൽ പ്രകടമായ ശബ്ദങ്ങളിൽ നിന്ന് ഭൂ തുടങ്ങിയ ലോകങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ജഗത്ത് ശബ്ദപ്രഭവമാണ്, ജഗത്തിൽ ശബ്ദപ്രഭവത്വം വരുന്നു എന്നുള്ളത് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ സങ്കല്പം കൊണ്ട് സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശബ്ദം നിമിത്തമായിട്ട് സൃഷ്ടിക്കുന്നതാണ്. ശബ്ദം കൂടാതെ സങ്കല്പം നമുക്ക് സാധ്യമല്ല. ഈശ്വരൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനിലും ശബ്ദാത്മകമായ സ്മരണ ഉണ്ടായി. ഈശ്വരൻ എവിടെ നിന്ന് വന്നു? അത് പറയുന്നു ആ ശബ്ദത്തിന്റെ ഒരു പരമ്പര, ഒരു ശിഷ്യ അധ്യയന പരമ്പര മുറിയാതെ നടന്നു വരുന്നു. കൽപ്പത്തിന്റെ ആദിയിൽ നിന്ന് കൽപ്പാന്തം വരെ, പ്രളയം കഴിഞ്ഞ് വീണ്ടും കൽപ്പാദിയിൽ നിന്ന് കൽപ്പാന്തം വരെ ഇത് തുടർന്നു വരുന്നു. ഇതിനിടയ്ക്ക് പ്രളയത്തിൽ ഇതെല്ലാം വിലയിച്ചു പോയാലും നഷ്ടപ്പെടുന്നില്ല. സൃഷ്ടിയുടെ ആദിയിൽ ഇതിനെല്ലാം പ്രജാപതി സ്മരിക്കുന്നു, വീണ്ടും അതെന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നു ഋഷിമാർക്ക്. ഋഷിമാർ വീണ്ടും ആ പരമ്പരയെ നിലനിർത്തുന്നു. അങ്ങനെ ശബ്ദ പരമ്പര, ശ്രുതിയുടെ പരമ്പര അനാദ്യ അനന്തമായി തുടർന്നു തന്നെ പോകുന്നു. അതിലാദ്യം പ്രജാപതി ആ ശബ്ദത്തെ സ്മരിച്ചുകൊണ്ട് സൃഷ്ടി നടത്തുന്നു. സൃഷ്ടമായ മനുക്കൾക്കും മറ്റും അത് ഉപദേശിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ശബ്ദ നിമിത്തമാണ് സൃഷ്ടി. ഇപ്പൊ ജന്മാദ്യസ്യ യഥ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മപ്രഭവത്വം ജഗത്തിന് പറഞ്ഞു, ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് ശബ്ദപ്രഭവത്വമായിട്ട് നിമിത്തമുണ്ട്. ബ്രഹ്മപ്രഭവത്വം എന്ന് പറയുന്നിടത്ത് സൃഷ്ടിയുടെ ഉപാദാനമായി ബ്രഹ്മത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയാണോ ആഭരണത്തിൽ നിന്ന് സ്വർണം ഉണ്ടാകുന്ന, അവിടെ സ്വർണത്തിന് ഉപാദാനമാണ്, നല്ല ആഭരണത്തിന് ഉപാദാനമാണ് സ്വർണം. സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടാകുന്നിടത്ത് സ്വർണത്തിന് ഉപാദാനമാണ് ആഭരണം. അതുപോലെ ജഗത്തിന് ഉപാദാനമാണ് ബ്രഹ്മം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് ജഗത്തിന് വേർതിരിക്കാൻ കഴിയത്തില്ല. ജഗത്ത് ആ ബ്രഹ്മസ്വരൂപം തന്നെ. എന്നാൽ അതേപോലെ തന്നെ ശബ്ദം നിമിത്തവുമാണ്. എങ്ങനെയാണോ ഇവിടെ സങ്കല്പപൂർവകമായി ലോകത്തെ സൃഷ്ടി നടക്കുന്നത്, എങ്ങനെയാണോ പാത്രം ഉണ്ടാകുമ്പോൾ അവിടെ പല നിമിത്തങ്ങളുണ്ട്, കാലദേശങ്ങളെല്ലാം നിമിത്തമാണ്, കുലാലം നിമിത്തമാണ്, അവിടെ ഉപയോഗിച്ച ദണ്ഡം ചക്രം തുടങ്ങിയ കാര്യങ്ങൾ നിമിത്തമാണ്. അതുപോലെ ഇവിടെ ജഗത്തിന് നിമിത്തമായിരിക്കുന്ന ശബ്ദം പ്രജാപതിയുടെ സങ്കല്പരൂപത്തിലുള്ള ആ ശബ്ദ നിമിത്തമായി. അതുകൊണ്ട് ശബ്ദ നിമിത്തമാണ് ജഗത്ത്. രണ്ട് യോജിക്കും. അങ്ങനെ സൃഷ്ടി സംഭവിച്ചു. അപ്പൊ ശ്രുതിയിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു. ആ ശ്രുതി സ്വതപ്രമാണമാണ്. അപ്പോ ആ ശബ്ദവും അർത്ഥവുമായിട്ടുള്ള സംബന്ധം നിത്യമാണ്. അപ്പൊ ദേവതകൾക്ക് ശരീരമുണ്ടെങ്കിലും സൃഷ്ടി അനിത്യമായാലും ശബ്ദത്തിന് അർത്ഥവുമായിട്ടുള്ള സംബന്ധം വ്യക്തികളോടല്ല ജാതിയോടാണ്. ശബ്ദത്തിന് നിത്യമായ ജാതിയുമായിട്ട് സംബന്ധമുള്ളതുകൊണ്ട് ശബ്ദാർത്ഥ സംബന്ധം നിത്യമായിരിക്കുന്നു. ശ്രുതി നിത്യമായിരിക്കുന്നു. നിത്യമായിരിക്കുന്ന ആ ശ്രുതി അതിൻ്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുന്നതിന് മറ്റു പ്രമാണങ്ങളെയൊന്നും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് മറ്റു പ്രമാണങ്ങളിലൂടെ ശ്രുതിയുടെ അർത്ഥത്തെ പരിശോധിക്കാൻ ഒരുമ്പെടരുത്. എന്നുവെച്ചാൽ യാഗത്തിന് കാരണമായി അപൂർവത്തെ ശ്രുതി നിർദ്ദേശിക്കുമ്പോൾ എന്താ യാഗത്തിൽ നിന്നും അങ്ങനെ ഒരു അപൂർവം ഉണ്ടാകുന്നു എന്ന് പ്രത്യക്ഷമായി പരിശോധിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇതാണ് ഔത്പത്തികാധികരണത്തിൽ പൂർവമീമാംസയിലെ ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നു. അഞ്ചാമത്തെ ആറാമത്തെ ഒന്നാമത്തെ സൂത്രമാണ് അവിടെ പറയുന്നു. അത് ചിന്തിക്കാൻ പോകും. അതിന് പ്രത്യക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. അദൃഷ്ടത്തിന് അപൂർവം തന്നെ പ്രമാണം. ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു അപൂർവം ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് യാഗം ചെയ്യുക. ഇവിടെ ഫലമൊന്നും പ്രത്യക്ഷമായി കാണുമെന്നൊന്നുമില്ല. മരണശേഷം സർപ്പം ഉണ്ടാവും. ഇതാണ് വൈദികന്മാർ പറയുന്നത്. അതിനെയും ഭാഷകാരൻ ഭാഗികമായി അംഗീകരിച്ചിരിക്കുന്നു. ശ്രുതിയുടെ സ്വതപ്രമാണത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അത്രയും കൊണ്ട് എന്ത് സമ്മർദ്ദിച്ചു? ശ്രുതി ശ്രുതപ്രമാണമാണ്, ശബ്ദം സ്വതപ്രമാണമാണ്. അടുത്തിവിടെ ചോദിക്കുന്നത് കിമാത്മകം പുന ശബ്ദം അഭിപ്രായത്തെ ഇതം ശബ്ദപ്രഭവത്വം ഉച്ചത്. ശരി, ശബ്ദനിമിത്തമാണ് സൃഷ്ടി എന്നുള്ള അംഗീകരിച്ചു. എന്നാൽ ആ ശബ്ദത്തിന്റെ സ്വരൂപം എന്താണ്? ആ ശബ്ദം ചോദിക്കുന്നു. ശബ്ദപ്രഭവത്വത്തെ അംഗീകരിച്ചു, ശബ്ദത്തിന്റെ അതിലൂടെ ശബ്ദത്തിന്റെ സ്വതപ്രമാണത്തെ അംഗീകരിച്ചു. ഇനി ആ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? കിമാത്മകം, എന്താണ് ആ ശബ്ദത്തിന്റെ സ്വരൂപം? ഇതം ശബ്ദപ്രഭവത്വം ഉച്ചതേ. അതിന് സമാനം പറയുന്ന സ്ഫോടം ഇത്യാഹ എന്ന് പറയുന്ന ശബ്ദം എന്ന് പറയുന്ന സ്ഫോടമാണ്. സ്ഫോടം എന്ന് പറയുന്ന ശബ്ദം തന്നെ. സ്ഫുട്യതേ വർണ്ണേഹി വിജ്യതേ. ഏതൊന്നുകൊണ്ടാണോ അർത്ഥത്തിന്റെ ബോധമുണ്ടാകുന്നത് ആ ശബ്ദം, അത് സ്ഫോടമാണ്. സ്ഫോടം എന്ന് പറയുമ്പോൾ അത് വർണ്ണങ്ങളല്ല, വർണ്ണത്തിൽ നിന്ന് ഭിന്നമായ ഒരു ശബ്ദം. അതിനാണ് സ്ഫോടം എന്ന് പറയുന്നത്. അപ്പൊ സ്ഫോടരൂപത്തിലുള്ള ശബ്ദം എന്ന് മനസ്സിലാക്കും. എന്ന് പറയുന്നത് വൈയാകരണന്മാരാണ് ഈ സ്ഫോടത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അവസാനം സ്ഫോടത്തെ നിഷേധിക്കും. ശാന്തി ശാന്തി ശാന്തി.